തസ്യ ഇന്മിഷേസ്യ കർമ്മണ്യപസംഖ്യാണ് അധീതി വ്യാകരണേ. അധീതമനേനേതി വിഗ്രഹേ ഇഷ്ടാദിഭ്യശ്ചൈതി കർത്തരി ഇനി. അധിപൂർവത്തിലുള്ള ഇങ് അധ്യയന എന്ന് പറയുന്ന ഭാഗം, അതിൽ നിന്ന് ഭാവാർത്ഥത്തിൽ അതായത് ക്രിയാർത്ഥത്തിൽ നിഷ്ഠാപ്രത്യം വന്നു കഴിഞ്ഞാൽ അധീതം എന്ന് വരും. അധ്യയനക്രിയ എന്നർത്ഥം അധീതം. നമ്മുടെ ഭാവാർത്ഥത്തിൽ ആ പ്രത്യേകം വന്നിരിക്കുന്നു. അതാണ് അതീത ശബ്ദം. ഇത് നിഷ്ഠ കൃത്പ്രത്യമാണ്, കൃദന്തമാണ് അതീതം എന്ന് പറയുന്നത്. ആ കൃദന്തത്തിൽ നിന്ന് അടുത്തൊരു തദ്ധപ്രത്യം വരുന്നു. അപ്പോൾ അതീതി എന്ന് വരും. അധീത ശബ്ദത്തിൽ നിന്ന് ഇൻ പ്രത്യം വരുമ്പോൾ എന്താവും? അധീതി എന്ന് വരും. ഇൻ പ്രത്യം വരുന്നത് കർത്തൃർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ അധീതം എന്ന് പറയുമ്പോൾ അധ്യയനക്രിയ, അധീതി എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നവൻ എന്ന് വരും. അപ്പോൾ അധീതി എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യുന്നു. അപ്പോൾ അധീതം എന്ന് പറഞ്ഞാൽ അധ്യയനം, അത് കൃദന്തം. പിന്നെ അതിൽ നിന്ന് തദ്ധപ്രത്യം വന്നപ്പോൾ എന്തായി? അധീതി എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യുന്നവനെന്ന് അർത്ഥമായി. ഇന്ന പ്രത്യം എന്ന് പറയുന്നത് കൃദന്തത്തിലും വരും. കരി ചെയ്യുന്നവൻ കൃതാതുവിൽ നിന്ന് എന്നെ വന്നു കഴിഞ്ഞു. അങ്ങനെ കൃദന്തത്തിലും വരും, തദ്ധിതത്തിലും വരും. തദ്ധം എന്ന് പറയുമ്പോൾ കൃദന്തം പ്രത്യയം വന്നതിന് ശേഷം പിന്നെ വരുന്ന പ്രത്യയമാണ്. കൃദന്തത്തിൽ നിന്ന് വരുന്ന പ്രത്യയമാണ് തദ്ധിതം. കൃദന്തം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ധാതുവിൽ നിന്ന് വരും. രണ്ടിടത്തും വരും ഇൻ പ്രത്യം. ഇവിടെ ഇൻ പ്രത്യം വന്നിരിക്കുന്ന കർത്തൃർത്ഥത്തിലാണ്, അധ്യയനം ചെയ്യുന്നവൻ. അധ്യയനം ചെയ്യുന്നവൻ തസ്യ ഇൻവിഷയസ്യ ഇൻവിഷയോ യസ്യ തസ്യ ത എന്ന് പറഞ്ഞാൽ പ്രത്യമാണ്. ഇപ്പൊ തസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യാന്തം. ഭക്തപ്രത്യാന്തം എങ്ങനെയായിരിക്കണം? ഇൻവിഷയം എന്ന് വെച്ചാൽ ഇന്ന് വരുന്നതായിരിക്കണം. ഇന്നുള്ളതായ പ്രത്യാന്തം എന്ന് പറയുമ്പോൾ അത് പദ്ധതാന്തമാണെന്ന് മനസ്സിലാവും. ഇവിടെ താന്ന് പറയുന്നത് നിശേഷം ഇന് വന്നു. അതിപൂർവമായിട്ടുള്ള ഇങ് അധ്യയനെ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് അധീതം എന്ന് പറയുന്ന രൂപം ഉണ്ടാവുന്നത്. അധീതേ ഇങ്ങ അധ്യയനം എന്ന് പറയുന്ന ധാതുവിന്റെ പ്രത്യേകത അത് എപ്പോഴും അതിപൂർവത്തിലേ ഇരിക്കും. അതായത് ഉപസർഗത്തെ വിട്ട് അതിന് നിൽക്കാൻ പറ്റില്ല. എല്ലാ ധാതുക്കളും അങ്ങനെ എളുപ്പം ഭവതി ഉപസർഗമില്ലാതെ പ്രയോഗിക്കാം. പ്രഭവതി ഉപസർഗത്തോടു കൂടിയും പ്രവർത്തിക്കാം. ഇങ് ഇക്കവും അധ്യുപസർഗം വ്യഭിചരത എന്നാണ്. ഇങ് ധാതുവും ഇക്ക് ധാതുവും അധി എന്ന് പറയുന്ന ഉപസർഗത്തെ ഒരിക്കലും വിടത്തില്ല. അതെവിടെ പോയാലും അവിടെ അധിപസർഗം കൂടെ കാണും. ഇങ് അധ്യയനെ അതുപോലെയാണ് ഇക്ക് സ്മരണ. ഇക്ക് സ്മരണ രണ്ടും അതിപൂർവത്തിൽ ഉപയോഗിക്കും, അല്ലാതെ ഒറ്റയ്ക്ക് ഈ രണ്ട് ധാതുക്കൾ ഉപയോഗിക്കില്ല. അത് രണ്ട് ധാതുക്കളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ് ഇക്കൌ രണ്ട് ധാതുക്കൾ, ഇങ് അധ്യയനെ ഇക്ക് സ്മരണ. അധ്യുപസർഗം അധ്യുപസർഗം എന്ന് വിഭജിച്ചിരുന്നു, വിടുന്നില്ല എന്നർത്ഥം. അത് സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ, ഇവിടുമായിട്ടതിന് ബന്ധമില്ല. അതീത ശബ്ദം വന്നുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? ഇങ് പൂർവമായുള്ള അതിപൂർവമായിട്ടുള്ള ഇങ് ധാതുവിൽ നിന്ന് ആദ്യം നിഷ്ഠാപ്രത്യം വന്നെന്തായി? അതീതം. അതിൽ നിന്ന് തദ്ധിതം വന്നിട്ട് അതീതി എന്ന് പറഞ്ഞ അതിന്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും? അതീതി അതീതിനു അതീതിന് അതീതി അതീതിൻ ശബ്ദമാണ് ദീർഘം വന്നെങ്ങനെ സൗച്ച അതീതി. ഇത്തരം രൂപങ്ങളെ കണ്ടുകഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഭ്രമിച്ചു, ഇതെങ്ങനെ വന്നു? ഈകാരാന്തമാണോ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എങ്ങനെ രൂപം വന്നു എന്ന് ഭ്രമിച്ചു പോകും. അതീതത്തിൽ നിന്ന് അതീതി വരാൻ പറ്റില്ല. അപ്പൊ അവിടെ എങ്ങനെ വെച്ചാൽ സ്ത്രീയക്തിൻ സ്ത്രീലിംഗത്തിൽ എന്ത് ചെയ്തു? അതിപൂർവമായിട്ടുള്ള ഇങ്ങ് ധാതുവിൽ നിന്ന് തീ പ്രത്യം വന്നു. തീ വേറെ താ വേറെ. താ വന്നു കഴിഞ്ഞാൽ അതീതം സ്ത്രീലിംഗത്തിൽ എങ്ങനെ വരും? അതീത എന്ന് വരും. സ്ത്രീലിംഗത്തിലാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ ഭാവാർത്ഥത്തിൽ നിന്ന് നംസവുറ്റ രൂപ വരത്തുള്ളൂ തപ്രത്യത്തിൽ. പിന്നെ സ്ത്രീലിംഗത്തിൽ എന്തുവരും? തീപ്രത്യം വരും. അങ്ങനെയാണെങ്കിൽ എന്തുവരും? അതീത്തി എന്ന് വരും. രണ്ടും കൃതന്തങ്ങളാണ്. ഇവിടെ നിഷ്ഠയാണ്. നിഷ്ഠ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പൊ ഇവിടെ ഈ വാർത്തകം എന്താ പറയുന്നത്? തസ്യ ഇന്മഷേസ്യ എന്ന് പറഞ്ഞാൽ ഇൻ പരത്തിൽ വരുന്ന തപ്രത്യാന്ത ശബ്ദങ്ങൾ അതിന്റെ കർമ്മങ്ങളിൽ, അതായത് ഇവിടെ കർമ്മം വരുമെന്നുള്ളത് അതീതി എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യുന്നവൻ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ എന്തുവരും? ഇവിടെ ഒരു കർമ്മവും വരും. എന്തിനാ അധ്യയനം ചെയ്യുന്നവൻ? വ്യാകരണത്തെ. അപ്പോ തപ്രത്യയത്തിന് ശേഷം ഇൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇനന്തമായ ശബ്ദത്തിന്റെ കർമ്മത്തിൽ സപ്തമി വിധിക്കുന്നു. ഇപ്പൊ കർമ്മത്തിലൂടെ എന്താ വരേണ്ടത്? ദ്വിതിയാണ് വരേണ്ടത്. കാരണം ഇവിടെ കർമ്മം ഉക്തമായി, ഉക്തമായ പ്രഥമ വരും. അതീത ശബ്ദം ഏതർത്ഥത്തിൽ വന്നു? ഭാവാർത്ഥത്തിൽ. അവിടെ കർമ്മം അനുക്തമായി. അതീതീ ശബ്ദം ഏതർത്ഥത്തിൽ വന്നു? അവിടെയും കർമ്മം അനുക്തമായി. അപ്പൊ കർമ്മത്തിൽ എന്ത് വരണം? ദ്വിതീയ വരണം. യേസൂത്രപ്രകാരം വ്യാകരണം എന്ന് വരേണ്ടതാണ്. ഇവിടെ ഈ വാർത്തകം എന്ത് ചെയ്തു? അതീതി വ്യാകരണേ, അർത്ഥം പറയുമ്പോൾ ഇത് തന്നെ വ്യാകരണത്തെ അധ്യയനം ചെയ്യുന്നവനായ ദേവദത്ത. വ്യാകരണേ അതീതി അതീതി ദേവദത്ത. അധിക വചനം കർത്തവ്യം. ഇത്ര കൂടി അധികമായി പറയണമെന്ന് വാർത്തികാരൻ പറയാണ്. നേരത്തെ സൂത്രകാരൻ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞു. സൂത്രകാരൻ പറഞ്ഞതുപോലെ പറയണം. ആ സപ്തമ്യ അധികരണേച്ച എന്ന് പറഞ്ഞപ്പോ വാർത്തികാരൻ പറയുന്നത് ഇത് പോരാ, പിന്നെന്ത് വരണം? തസ്യ ഇൻവിശേഷ കർമ്മണി, അവിടെ കർമ്മത്തിനുകൂടി എന്ത് പറഞ്ഞോണം സപ്തമി പറഞ്ഞോണമെന്നാണ്. അതിന്റെ നിയമങ്ങൾ പറയുന്നു, അതീതം അനേനേതി വ്യഗ്രഹേ. അതീതം അനേന നാഗ്രഹം ആദ്യം, അങ്ങനെ അതിനാൽ അധ്യയനം ചെയ്യപ്പെട്ടു. വിഗ്രഹിച്ചു കഴിഞ്ഞപ്പോ എന്താണ്, ഇഷ്ടാതിഭ്യസ്ത ഇതി കർത്തരി ഇനി, ഇവൻ അധ്യയനം ചെയ്തു എന്നാണ്. അധ്യയനം ചെയ്തു എന്ന് പറഞ്ഞപ്പോ അവിടെ അധ്യയനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു, കർത്തൃത്വത്തിൽ ഇനി പ്രത്യയം വന്നു. അപ്പോ എന്ത് വന്നു, അതീതി നിരൂപം വന്ന എങ്ങനെയെന്ന് പറയുന്നു, അതിന്റെ കർമ്മത്തിൽ സപ്തമി വന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്, അപൂർവമായ സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോയി എങ്ങനെയായി രൂപം വന്നിരിക്കുന്ന അറിയാം. സാധു അസാധു പ്രയോഗിച്ച സാധു കൃഷ്ണോ മാതരി അസാധുരും മാതുലേ. സാധു ശബ്ദവും അസാധു ശബ്ദവും പ്രയോഗിക്കുമ്പോൾ അതിനോട് അന്വയിക്കുന്നതിൽ സപ്തമി വരും. സാധു മാതരി, കൃഷ്ണ സാധു മാതരി, കൃഷ്ണൻ അമ്മയെ സംബന്ധിച്ചിടത്തോളം സാധുവാണെന്ന് വെച്ചാ പാവമാണ് എന്ന് വെച്ചാൽ നല്ലവനാണെന്നർത്ഥം. സാധു നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്, പാവം എന്നുള്ളതാണ്. ഇവിടെ നല്ലവൻ എന്നുള്ള രീതിയിലാണ്, എല്ലാ തരത്തിലും അമ്മയോട് ഇണങ്ങി നിൽക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവര്. കൃഷ്ണൻ അമ്മയോട് വലിയ പ്രേമമുള്ളവനാണ്, അമ്മയോട് താല്പര്യമുള്ളവനാണ്. എല്ലാ നന്മകളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധു എന്ന് പറയുന്നത്. സന്യാസിമാർക്ക് സാധു എന്ന് പേര് പറയുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്, ഇങ്ങനെ എല്ലാവരോടും ഇണങ്ങി നിൽക്കുന്നവനാണ് സാധു. എല്ലാവരോടും എല്ലാവരുടെയും ഹിതത്തെ ആചരിക്കുന്നവൻ, ഹിതകാരി നടത്ത സാധു എന്ന് പറഞ്ഞു, ഹിതത്തെ ചെയ്യുന്നവൻ സർവരുടെയും. പക്ഷെ നമ്മൾ സാധാരണ സാധു എന്ന് പറഞ്ഞാൽ പാവം, കാശൊന്നും കയ്യിലില്ലാത്തവനാണ്. അതുകൊണ്ടാണ് സ്വാമിയാർ കാശൊക്കെ ഉപേക്ഷിച്ചിട്ട് കണക്കുന്നു, എന്നാലേ സാധു ആകത്തുള്ളു എന്നാണ്. ഹിതകാരി എന്നുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്, സാധുവാണ്, അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കണം, പാവമാണ് സന്യാസി, കാശൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയും. സാധു എന്ന് പറയുന്ന അർത്ഥമല്ല, ഇല്ലാത്തവനെന്നുള്ള അർത്ഥമല്ല, ദരിദ്രൻ എന്നുള്ള അർത്ഥമല്ല. എന്ന് പറയും സാധനോതി പരകാര്യം, പരകാര്യത്തെ ചെയ്യുന്നവൻ, ഹിതകാരി എന്നർത്ഥമാണ് അതിൻ്റെ അർത്ഥം. ഹിതത്തെ ആചരിക്കുന്നവൻ അന്യരുടെ അല്ല, സാധു ശബ്ദത്തിൻ്റെ. അപ്പോ അമ്മയുടെ കാര്യത്തിൽ അങ്ങനെയാണ്, പക്ഷേ കൃഷ്ണ അസാധു മാതുലേ, മാതുലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, മാതുലിനെ തട്ടിക്കളഞ്ഞു. ഇപ്പൊ സാധു എന്ന് പറയാൻ പറ്റും, സാധു എന്ന് പറയാൻ നേരിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ആധ്യാത്മികമായിട്ട് വേണമെങ്കിൽ പറയാം, എന്താണ് കൊന്നിട്ട് മോക്ഷം കൊടുത്തെന്നൊക്കെ പറയാം. അത് കൊലപാതകത്തിനെയും ന്യായീകരിക്കാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ എന്താണ് അസാധുവാണ് കൃഷ്ണ അസാധു. അപ്പൊ സാധു അസാധു ശബ്ദങ്ങളുടെ പ്രയോഗത്തിൽ അതിനോട് അന്വയിക്കുന്നതിൽ സപ്തമി വരും. അമ്മയോട് അമ്മയോട് മാതാവിൽ എന്നാണ്, മാതൃ വിഷയത്തിൽ മാതൃസംബന്ധിയായി സാധുവായിരിക്കുന്നവർ അമ്മയല്ല, മകനാണ്. കംസനാണോ സാധുവായിരിക്കുന്നത് അതോ കൃഷ്ണനാണോ? അമ്മയോട് കാഴ്ചപ്പാടില്ല, ഭക്താവോട് കാഴ്ചപ്പാടില്ല. ഭക്താവോട് കാഴ്ചപ്പാടില്ല, അമ്മയോട് കാഴ്ചപ്പാടില്ല സാധു എന്ന് പറയുന്നത്. അല്ല, അതിപ്പോ കൃഷ്ണൻ നല്ലവനാണെന്ന് പറയുന്നു. ആര് പറയുന്നു? ആരോ പറയുന്ന ആള്. എവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു? എന്താണ്? കൃഷ്ണൻ സാധുവാണ്, ഹിതകാരിയാണ് എന്ന് ആര് പറയുന്നു? എവിടെ പറയുന്നു? അമ്മയാണ് പറയുന്നെങ്കിൽ അത് ശരി, കൃഷ്ണൻ പറഞ്ഞാലും ശരി. അമ്മയും കൃഷ്ണനുമല്ല വേറൊരാൾ പറഞ്ഞാലും ശരി, ആര് പറയുന്നു എന്നുള്ള വിഷയമുണ്ട്. അതെവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അമ്മയുടെ കാര്യത്തിൽ ഹിതകാരിയാണ്, പക്ഷെ മാതുലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇണങ്ങി നിൽക്കുന്നവൻ എന്ന് പറഞ്ഞ മാതുലിനോട് പിണങ്ങി നിന്നയാളാണ് വ്യത്യാസം. നിമിത്താത് കർമ്മയോഗി, നിമിത്തമിഹ ഫലം യോഗ സംയോഗ സമവായാത്മക. നിമിത്താത് കർമ്മയോഗി എന്ന് പറഞ്ഞാൽ നിമിത്ത വാചകമായ ശബ്ദം, നിമിത്തത്തെ കാണിക്കുന്ന ശബ്ദം. നിമിത്തം എന്ന് പറഞ്ഞാൽ ഫലം. ഇവിടെ നിമിത്തം എന്ന് വെച്ചാൽ ഫലമാണ്. നേരത്തെ പറഞ്ഞല്ലോ ഹേതുവിനെ കുറിച്ച് പറഞ്ഞോ, പറഞ്ഞു എന്താണോ നിമിത്തമീക ഹേതു. ഫലമപിഹ ഇതാണ് അധീനേന വസതി എന്ന് പറഞ്ഞത്. അതുപോലെ ഇവിടെ നിമിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലമെന്നാണ് അർത്ഥം. അപ്പോ ആ ഫലത്തെ കുറിക്കുന്ന ശബ്ദത്തിനോട് അന്വയിക്കുന്ന കർമ്മത്തെ കുറിക്കുന്ന ശബ്ദം. ഇവിടെ എന്താണ്? ചർമ്മണി ദീപിനം ഹന്തി. അത് നോക്കുമ്പോൾ മനസ്സിലാവും. ദീപി എന്ന് പറയുന്നത് കടുവ, പുലി, ഇതിനൊക്കെയാണ് പറയുന്നത്. എന്ത് ദീപി? ദീപി ദീപിനവും ദീപിനഹ. അതിനെന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്? ചർമ്മത്തിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ തോലെടുക്കാൻ വേണ്ടിയിട്ട്, പുലിത്തോൽ. അപ്പൊ ചർമ്മം എന്ന് പറയുന്ന ഇവിടെ എന്താണ്? നിമിത്തമാണ്. എന്തിനു നിമിത്തം? കൊല്ലുന്നതിന്. ഹന്തി പാപം. അതിന് നല്ലൊരു ചർമ്മം ഉള്ളത് കൊണ്ടാണ് അതിനെ മനുഷ്യൻ കൊല്ലുന്ന നിമിത്തം. അത് ഫലവുമാണ്. എന്തുകൊണ്ട്? ഇതിനെ കൊന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ചർമ്മമാണ്. ഇപ്പൊ ചർമ്മം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിമിത്തമിഹ ഫലം? അപ്പൊ ഇവിടെ ഒരു ക്രിയയുണ്ട്. എന്താണ് അതിന്റെ കർമ്മം? ഏതാണ് കർമ്മം? ഏതാണ്? ചർമ്മമാണോ ദീപിയാണോ? ചർമ്മമാണോ ദീപിയാണോ? അപ്പൊ ചർമ്മത്തെയാണോ കൊല്ലുന്നത്? അപ്പൊ പിന്നെ എങ്ങനെ ചർമ്മം കർമ്മമാവുമെന്ന് ഇത്രയും ഉറക്കെ വിളിച്ചു പറഞ്ഞു? കൊല്ലുക എന്ന് പറയുന്നതാണ് ക്രിയ. കർമ്മസഞ്ജീവനീയ സൂത്രപ്രകാരം ഹനനക്രിയയിലൂടെ ബന്ധപ്പെടുന്ന ഏതിനോട്? അപ്പൊ പിന്നെ കർമ്മം ഏത്? ദീപിയാണ്. പുലിയാണ് കർമ്മം. ആ കർമ്മത്തോട് അന്വയിക്കുന്ന ഏതാണ്? ചർമ്മം. അതെന്താണ് ഇവിടെ ഫലം? അതിനെന്തോരോന്ന് പറഞ്ഞു സപ്തമി. ഇപ്പൊ ചർമ്മശബ്ദത്തിന്റെ രൂപം എങ്ങനെയാണ്? സപ്തമിയില് ചർമ്മണി ചർമ്മൻ ശബ്ദമാണ്. ചർമ്മണി സപ്തമിയില് ചർമ്മണി. അപ്പൊ ചർമ്മത്തിന് വേണ്ടി പുലിയെ കൊല്ലുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ ഫലമായിരിക്കുന്ന ചർമ്മത്തിൽ എന്തു വന്നു? സപ്തമി വന്നു. അതാണ് നിമിത്തമിക ഫലം. പിന്നെ വേറൊന്നുകൂടെ പറയുന്നുണ്ട് കർമ്മയോഗേ എന്ന് പറഞ്ഞു. സപ്തമി വന്നില്ലെങ്കിൽ ചർമ്മൻ ശബ്ദത്തിന്റെ ചതുർത്ഥിയിൽ എങ്ങനെ പറയും? ചർമായ എന്ന് പറയും. ചർമ്മണേ സപ്തമി വരത്തില്ല എന്നല്ല, സപ്തമി വരത്തുള്ളൂ. ഇവിടെ വിധിച്ചു കഴിഞ്ഞോണ്ട് ഇനി ചതുർത്ഥി വരുമോ? ഇല്ല, സപ്തമി വിധിച്ചു കഴിഞ്ഞു. ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു എന്താണ്? നിമിത്താത് കർമ്മയോഗേ, ഫലത്തിൽ സപ്തമി വരും കർമ്മത്തോട് അന്വയിക്കുമ്പോൾ. അവിടെ ഇവിടെ കർമ്മം ഏതാണ്? ഫലം എന്താണ്? അപ്പൊ ഇത് രണ്ടും തമ്മിൽ യോഗം വരണം. ശബ്ദം കൊണ്ട് അന്വയിച്ചാൽ മാത്രം പോരാ, പിന്നെയോ ഈ രണ്ട് പദാർത്ഥങ്ങളും ഈ രണ്ട് ശബ്ദങ്ങളുടെയും അർത്ഥങ്ങൾ തമ്മിൽ സംബന്ധം വരണം. യോഗം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സംബന്ധമുണ്ട്. ശബ്ദങ്ങൾ തമ്മിലുള്ള യോഗം എന്ന് പറയുമ്പോൾ എന്താണ്? അർത്ഥങ്ങൾ തമ്മിലുള്ള എന്താണ്? ശബ്ദങ്ങൾ തമ്മിലുള്ള യോഗം എന്ന് പറയുമ്പോൾ എന്താണ്? അന്വയം. അർത്ഥങ്ങൾ തമ്മിലുള്ള യോഗം എന്ന് പറയുമ്പോൾ സംബന്ധം. പറയുന്നു ഇവിടെ ഫലവും കർമ്മവും തമ്മിൽ സംബന്ധം വേണം. എന്ത് സംബന്ധം? യോഗ സംയോഗ സമവായ, ഒന്നുകിൽ സംയോഗം അല്ലെങ്കിൽ സമവായം, ഏതെങ്കിലും സംബന്ധം വേണം. അപ്പൊ ഇവിടെ ചർമ്മവും പുലിയും തമ്മിൽ എന്താ സംബന്ധം? സമവായമാണ്, സംയോഗമാണ്. എന്തുകൊണ്ട് സമവായം എന്ന് പറഞ്ഞു? അവയവും അവയും തമ്മിലുള്ള സംബന്ധം സമവായമാണ്. പുലി എന്ന് പറയുന്ന ആരായി? ചർമ്മം എന്ന് പറയുന്ന എന്തായി? രണ്ടും തമ്മിലുള്ള സംബന്ധം സമവായം. ദന്തയോർ ഹന്തി കുഞ്ചരം. കുഞ്ചരൻ എന്ന് പറയുന്ന ആരെയാ? ആന എന്തിനാ കൊല്ലുന്നത്? പല്ലല്ല, കൊമ്പ്. ആനയുടെ പല്ല് വേറെയാ, അത് വായുടെ അകത്തിരിക്കുന്ന സാധനമാണ്. ഇതെന്താണോ? കൊമ്പ്. ഇത് പല്ല് വളർന്നെന്നൊക്കെ പറയും, എന്തായാലും അത് കൊമ്പാണ്. എങ്ങനെ? ആ, അതിനും ദന്തം തന്നെ പറയും, പക്ഷെ അതിന് വില കിട്ടത്തില്ല. വീരപ്പൻ കൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അനിയുടെ പല്ലെടുക്കാനോ കൊമ്പെടുക്കാനോ? വീരപ്പന്റെ കാര്യം ഇവിടെ പറയുന്നു. ദന്തയോർ ഹന്തി കുഞ്ചരം. ഇവിടെ ഖനനക്രിയയുടെ കർമ്മം ഏതാണ്? അതിനോട് അന്വയിക്കുന്ന ഏതാണ്? ഇത് പല്ലെന്നുള്ള, പല്ല് അല്ല എന്നുള്ളതിന് തെളിവാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ദേവന ദന്തയോഹോ എന്നാണ്. അപ്പൊ കൊമ്പിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്. ദന്തയോഹോ എന്ന് പറയുന്ന ഏത് വിഭക്തി? സപ്തമി. ഇവിടെ സപ്തമി വന്നു, ദിവനം. സപ്തമി ദിവനം വന്നു. ദന്തയോഹോ കുഞ്ചരം ഹന്തി. പിന്നെ നോക്കേണ്ടത് സംബന്ധമുണ്ടോ എന്ന്. ആനയും ദന്തവും തമ്മിലുള്ള സംബന്ധം എന്താണ്? അവയവ അവയവി എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ സമവായം. ഇതിൽ തന്നെ ഈ ശരീരത്തിലിരിക്കുന്ന ജീവനില്ലാത്ത വസ്തുക്കളുണ്ടല്ലോ, എന്താണ്? നഖം, തലമുടി. ഇതിനൊക്കെ ശരീരത്തിനോട് സംയോഗ സംബന്ധമൊന്നും പറയും. ഇതൊക്കെ സംയുക്ത ദ്രവ്യങ്ങളെന്ന് പറയും. ഏതുപോലെ ഇപ്പൊ തലയിൻ്റെ അടുത്ത് ഒപ്പി വെച്ചു കഴിഞ്ഞാൽ അതിനെന്തായിരിക്കും സംബന്ധം? സംയോഗം. എന്തുകൊണ്ടാണ് അത്? അവയവമല്ല, അത് ജീവനില്ലാത്ത ഒരു സാധനമല്ലേ. അവനെ തലമുടി എന്ന് പറയുന്നതോ ജീവനുള്ളതാണോ? ഇപ്പൊ ശരീരം എന്ന് പറയുന്ന അവയവിയോട് സംയോഗത്തിലിരിക്കുന്ന ഒരു ദ്രവ്യമാണെന്ത്? തലമുടി എന്നൊരു പക്ഷം. ഇപ്പൊ തലമുടിയും മറ്റും സംയുക്ത ദ്രവ്യങ്ങളായിട്ടാണ് എടുക്കുകയാണെങ്കിൽ എന്താവും? പക്ഷെ ഇവിടെ സമവായം തന്നെ, അത് താർക്കികമായിട്ട് ഒരു പക്ഷമാണ്. ദന്തയോർ ഹന്തി കുഞ്ചരം. കേശേഷ് ചമരിയും ഹന്തി. ചമരി എന്ന് പറയുന്നത് ചമ്മരിയാടല്ല, തിബത്തിലും മറ്റുമുള്ള ഒരു പോത്തിനെ പോലെയുള്ള ഒരു ജീവി. ഒരു പോത്തിന്റെ ഒരു നാലിരട്ടി വരും. കണ്ടിട്ടുണ്ടോ ചെമ്പരി മൃഗത്തെ? കണ്ടിട്ടുണ്ടോ? യാക്ക് എന്ന് പറയും. ഇതൊരു ചെമ്പരി ചെമ്മരിയാടല്ല, അതിൻ്റെ രോമമാണ്. ഈ അമ്പലത്തിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, വീശാൻ ഉപയോഗിക്കുന്നത്. ചാമരം, വെൺചാമരം എന്ന് പറയില്ലേ, വെളുത്ത ചാമരം. ചെമ്മരിയുടെ അവയവമാണ് ചാമരം, വെൺചാമരം എന്ന് പറയും. വെളുപ്പ് നിറമാണോ നല്ലത്? ക്വാളിറ്റി ഉള്ളത് വെളുപ്പ് നിറം. അതിനെ യാക്കെന്ന് പറയുന്നു. അതിനെ കൊല്ലുന്ന എന്തിനു വേണ്ടി? കേശേഷു. കേശമെന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നത് തലയിലെ രോമത്തിനാണ്. പക്ഷെ ഈ ഇതിൻ്റെ രോമം എന്ന് പറയുന്നത് വാലിലാണ്, വാലിലിരിക്കുന്ന രോമമാണ്. ചാമരം വാലിലെ രോമമാണ്. അതിൻ്റെ ദേഹം മുഴുവൻ രോമമുണ്ട്. അതും എടുക്കും, അതും ഇതിനോട് മിക്സ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതിൻ്റെ രോമം എന്നുള്ള അർത്ഥം കൊടുക്കുക. അതിനെ കൊല്ലുന്ന എന്തിനു വേണ്ടി? അപ്പോൾ ഇവിടെ ക്രിയ എന്ന് പറയുന്നത്, അതിൻ്റെ കർമ്മം എന്ന് പറയുന്നത്, അതിനോട് സംയോഗം സമവായം ഏതിനാണ്? കേശത്തിന്. അപ്പോൾ അതിൽ സപ്തമി ഒന്ന് കേശേഷിച്ച മരിയും. സീമിനി പുഷ്കലകോഹക, പുഷ്കലകം എന്ന് പറയുന്നത് കസ്തൂരിമാൻ. അതിനെ കൊല്ലുന്ന എന്തിനു വേണ്ടിയിട്ട്? സീമ, അതിൻ്റെ കസ്തൂരിക്ക് വേണ്ടിയിട്ട്. കസ്തൂരിയാണ് സീമ എന്ന് പറയുന്നത്. കസ്തൂരി എന്ന് പറയുന്നത് അതിൻ്റെ അണ്ഡകോശത്തിൽ നിന്ന് എടുക്കുന്ന, അതിനെ കൊന്നിട്ട് അതിൽ നിന്ന് എടുക്കുന്നതാണ്. അതിൻ്റെ പുരുഷഗ്രന്ഥിയിൽ നിന്നെടുക്കുന്ന വരുന്ന സ്രവമാണ് കസ്തൂരി എന്ന് പറയുന്നത്. അതിനെ കൊന്നതെടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സീമിനി കസ്തൂരിക്ക് വേണ്ടി. സീമൻ ശബ്ദത്തിന്റെ സപ്തമിയാണ്. അങ്ങനെയാ സീമിനി എന്ന് വന്നത്? അലവാനാണോ വന്നത്? വിഭാഷ ശിഷ്യോ സീമിനി. എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? സീമ സീമാനോ പുല്ലിംഗത്തിലാണെങ്കിൽ, നമസ്കാരത്തിലാണെങ്കിൽ ഇങ്ങനെ വരും. എങ്ങനെ സീമ എന്ന് വരുമോ? എന്ന് വരും. നമസ്കാരത്തിലാണെങ്കിൽ എങ്ങനെ വരും? അങ്ങനെ ഹ്രസ്വം വരും. ഇങ്ങനെ ഇങ്ങനെ ഇത് പല അഭിപ്രായം വന്നപ്പോ എനിക്കും ഒരു കൺഫ്യൂഷനായി. ഇതിലേതാ ശരിയെന്ന്? സീമൻ ശബ്ദം. ഹ്രസ്വ നമസേ പ്രാദേശികം എന്ന് പറയുന്നത് ഏത് ശബ്ദത്തിന് വേണ്ടിയാ പറഞ്ഞത്? ഹ്രസ്വ നമസേ പ്രാദേശികം. അതിന്റെ വൃത്തി എന്താണ്? അജന്ത സീമ. സീമൻ അജന്തമാണോ? പിന്നെങ്ങനെ പിന്നെങ്ങനെ വരും? എങ്ങനെ? ആ ദതിൻ ശബ്ദമാണെങ്കിൽ എങ്ങനെ വരും? അവിടെ വിശേഷ സൂത്രം വരുന്നത് ഏതാണ്? ദതി ശബ്ദമാണ്. പക്ഷെ വിശേഷിച്ച് ഒരു സൂത്രം വരുന്നത് എന്താണ്? അസ്ഥി ദതി ശക്തി അക്ഷണാം അനങ് ഉദാത്ത എന്ന് വരുന്നു. അപ്പൊ അവിടെ അനങ് വരും. അത് എവിടെയാ വരുന്നത്? വൃത്തിയില് സൂപരമിരിക്കുമ്പോഴാണ് വരുന്നത്. ടാദവ് വച്ചീനെ വരുന്നുണ്ട്. അപ്പൊ അത് ശരിയാവില്ല. അപ്പൊ സീമൻ ശബ്ദത്തിന് അങ്ങനെ വരത്തില്ല രൂപം. പിന്നെ എങ്ങനെ വരും? ദധി എന്ന് പറയുന്ന ദധി ദത്തിൻ ഈ എന്ന് വരുന്നു. അത് അവിടെ ശരിയാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നകാരാന്തമാണ്. സീമൻ നമസ്വാതി വരുമ്പോൾ നകാരം രൂപിക്കും. എങ്ങനെ? നടോപ പ്രാതിപതിയാണ് ദസ്യ. പിന്നെ വേറെ സൂത്രം വരും, സമോള നമസ്കാർ ലത്ത് വരും. അപ്പൊ എങ്ങനെ വരും? സീമ ബാക്കി സീമിനി സീമാനി. ഇവിടെ പുല്ലിംഗമാണ്, സീമാ. ഇതിന് വേറൊരർത്ഥവും പറയുന്നുണ്ട്. ഇവിടെയും എന്താണ്, സമവായ സംബന്ധമാണ്, അവയവ അവയവയായുണ്ട്. ഇവിടെ ക്രിയ ഏതാണ്? ഹതഹ, ഹനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ കർമ്മമായി പുഷ്കലക. ഇവിടെയെല്ലാം ഇവിടെ പ്രഥമ വന്നു, നേരത്തേക്ക് ദ്വിതീയ വന്നു. കുഞ്ചലം ഹന്തി, ദീപിനം ഹന്തി, ചമരിയും ഹന്തി. ഇവിടെ പുഷ്കലഹ എന്ന് വന്നു. എന്തുകൊണ്ടാണ്? എങ്ങനെ ഉക്തമായി? കഥ എന്ന് പറയുന്നത് കർമ്മത്തിൽ പ്രത്യേകമാണ്. അപ്പൊ കർമ്മയുക്തമായി പുഷ്കലകം ഹനിക്കപ്പെട്ടു. അതിന്റെ എന്താണ് സീമിനി എന്ന് പറയുന്നത്? അതിനോട് അന്വയിക്കുന്നതാണ്. അതിന് സപ്തമി വന്നു. കഥ എന്ന് പറയുന്നത് കൃദന്തം, നിഷ്ഠാപ്രത്യാണ്. ഇവിടെ സീമ എന്നുള്ളതിന് അതിർത്തി എന്നർത്ഥമുണ്ട്. സാധാരണ പ്രസിദ്ധമായ അർത്ഥമാണ്. പുഷ്കലകം എന്ന് പറയുമ്പോൾ ശംഖു. ശംഖു എന്ന് പറഞ്ഞു ശംഖു, ശംഖു കുറ്റി, ആ സർവേക്കല്ല്. ഹതഹ എന്ന് വെച്ചാൽ അത് തറച്ചു അടിച്ചു. സീമയിൽ അതിർത്തിയിൽ സർവേക്കല്ല് കുഴിച്ചിട്ടെന്നും അർത്ഥമുണ്ട്. എങ്ങനെ? സീമിനി പുഷ്കലോകോ ഹതഹ. പഴയകാലത്ത് കുറ്റിയാണ് അടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അത് അടിച്ചുറപ്പിക്കുകയല്ലേ, അതാണ് ഹതഹ എന്ന് പറയുന്നത്. അടിച്ച് താഴ്ത്തി അതിർത്തി, ഭൂമിയുടെ അതിർത്തിയിൽ അളന്നിട്ട് കുറ്റിയിട്ടു എന്ന് പറയുന്നില്ലേ. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കർമ്മം എന്ന് പറയുന്നത് എന്തായി? അടിക്കുന്ന അതിലാണല്ലോ അടിക്കുന്നത്. അല്ല, അതിർത്തിയിലടിക്കുവോ കുറ്റിയിലടിക്കുവോ? കുറ്റിയായി. അതിനോട് അന്വയിക്കുന്ന ഏതാണ്? സീമ. രണ്ടും തമ്മിൽ സംബന്ധം എന്തായിരിക്കും? സംയോഗം. അങ്ങനെയും അർത്ഥം പറയുന്നുണ്ട്. കാശിക വ്യാഖ്യാതാവ് അങ്ങനെ അർത്ഥം പറഞ്ഞിരിക്കുന്നു. ശ്ലോകത്തിലെ മറ്റത് പറഞ്ഞതോടെ ഇത് അന്വയിക്കണ്ടേ? അങ്ങനെ മറ്റതെല്ലാം ഒന്നൊന്നും ഇതിനു വേണ്ടി കൊണ്ടത് ഇതിനു വേണ്ടി കൊണ്ടതില്ല പറഞ്ഞു. മറ്റുള്ളതെല്ലാം മറ്റെല്ലാം ഒരു പ്രയോജനത്തിന് വേണ്ടി ഒന്ന് കൊണ്ടു. ഇതും പ്രയോജനത്തിന് വേണ്ടി തന്നെയാണ്. ഇവിടെയും പ്രയോജനമുണ്ട്. ഭൂമി അളന്ന് കുറ്റിയടിക്കുന്നതിന് പ്രയോജനമുണ്ട് ഉണ്ടല്ലോ. പ്രയോജനം ഇവിടെയുണ്ട്. എങ്ങനെ? എവിടെ? ഇവിടെ ഏതാണ് കർമ്മം? ഏതാണ് അത്? അത് ശരിയാണ്. കർത്തൃകർമ്മണോഹോ കൃതി. കർമ്മത്തിൽ ഷഷ്ടി വരണം. പക്ഷെ സാമാന്യമായ നിയമം എന്താണ്? അവിടെ തന്നെ പറഞ്ഞതാണ്. എന്താണ് എന്നാണോ? അവിടെ തന്നെ പറഞ്ഞാണ് ഇതിന്റെ സമാധാനം. സാമാന്യ നിയമം എന്താണ്? എന്താണ് അവിടെ പറഞ്ഞ സമാധാനം? ഉക്തേ പ്രഥമ. അനുക്തമായാലാണ് പിന്നെ നോക്കേണ്ടത് എന്തുവരും. ഒന്നുക്തമായി കഴിഞ്ഞാൽ എന്തുവരും? അത് പൊതു നിയമമാണ്. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് എന്തായി? ഉക്തമായി. പിന്നെ ഇനി വേറെ എന്തിനും പ്രവർത്തിക്കാക്കില്ല. എന്തുകൊണ്ട്? ഉക്തേ. എന്തുകൊണ്ട്? കാരകങ്ങളെല്ലാം വിധിച്ചിരിക്കുന്നത് അനഭിഹിതാധികാരത്തിലാണ് വിധിച്ചിരിക്കുന്നത്. അപ്പോ അവിടെ എന്തു വരുമെന്ന് അനഭിഹിതമാണെങ്കിൽ ചിന്തിച്ചാൽ മതി. അഭിഹിതമായാലോ പ്രഥമ. അതെപ്പോഴും അറിഞ്ഞിരിക്കുന്നു. എന്താണ് ചോദിച്ചത്? നന്നായി. ഹേതു തൃതീയ അത്ര പ്രാപ്ത. ഇവിടെ ഈ ഹേതുക്കളിലെല്ലാം എന്തു വരുന്നു? തൃതീയ. ചർമ്മം ഹേതുവായിട്ട് ദേവിയെ കൊല്ലുന്നു എന്നാണ്. സീമ ഹേതുവായിട്ട് കുറ്റിയടിക്കുന്നു എന്നുവെച്ചാൽ ഒരു അതിർത്തിക്ക് വേണ്ടിയാണ് കുറ്റിയടിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ഹേതുവാണ്. വെറുതെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് കുറ്റിയടിക്കും. ഒരു അതിരി വേണം, അതിനു വേണ്ടി കുറ്റിയടിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലായിടത്തും ഹേതുവാണ്. അതുകൊണ്ട് തൃതീയ പ്രാപ്തമാകുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? സപ്തമി. അല്ല, സീമ അണ്ടകോശ. കാരണം സീമയ്ക്ക് രണ്ടർത്ഥമുണ്ട്. അതിർത്തി എന്നുണ്ട്, കസ്തൂരിമാന്റെ കസ്തൂരി എന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് സീമ എന്ന് പറഞ്ഞ അണ്ടകോശമാണെന്ന് വെച്ചാൽ പുരുഷഗ്രന്ഥി. പുഷ്കലകോ ഗന്ധമൃഗ. പുഷ്കലകോ എന്ന് പറഞ്ഞാൽ ഗന്ധമൃഗമാണ്. കാരണം ഇവിടെ ബാക്കിയുള്ളിടത്തെല്ലാം ഓരോന്നിനെ കൊന്നിട്ട് ഓരോന്നെടുക്കുന്നതാണ്. ഇവിടെയും ഹനുധാതുവാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രം ഹരദത്തൻ പദമഞ്ചരി, കാശിയേക്ക് പദമഞ്ചരി എഴുതിയ വ്യാഖ്യാനം എഴുതിയ ഹരദത്തൻ ഇവിടെ മാത്രം വേറെ അർത്ഥം പറഞ്ഞു. എന്താണ് സീമ എന്ന് പറഞ്ഞാൽ അതിലെന്നും, പുഷ്കലകം എന്ന് പറഞ്ഞാൽ ശംഖു കുറ്റി എന്നൊക്കെ അർത്ഥം പറഞ്ഞു. അത് ശരിയല്ല എന്നാണ് ആരുടെ അഭിപ്രായം? പട്ടോജി ദീക്ഷിതർ പറയുന്നു അങ്ങനെ വ്യാഖ്യാനിച്ച ശരിയല്ല. ഇതാണ് ഗന്ധമൃഗമെന്ന് എടുക്കുക. യോഗ വിശേഷയ്ക്കും നിമിത്താത് കർമ്മ യോഗേ എന്ന് പറഞ്ഞു. യോഗം എന്ന് പറഞ്ഞാൽ സംബന്ധവും. എങ്ങനെ? സംയോഗ സമവായം എന്നെന്തിനു പറഞ്ഞു? അതാണ് യോഗ വിശേഷം. അതെന്തിനു പറഞ്ഞു? പറയുന്നു വേദനേന ധാന്യം ലുനാതി. ലൂഞ്ഞ് ഛേദന. ലുനാതി എന്ന് വെച്ചാൽ എന്താണ്? കൊയ്യുക, കൊയ്ത്ത്. ധാന്യത്തെ കൊയ്തെടുക്കുന്നു. വേദനേന, ഇവിടെ വേദന എന്താണ്? എന്താണ്? ഹേതുവാണ്. കൂലിക്ക് വേണ്ടി കൊയ്യുന്നു എന്നർത്ഥം. കൂലിക്കാരൻ. ഭൃത്യഹ വേദനേന ധാന്യം ലുനാതി. ഇവിടെ ഈ പറയുന്ന കർമ്മയോഗം വിശേഷ സംബന്ധമില്ല. ഉണ്ടോ? സംയോഗ സമവായ സംബന്ധമുണ്ടോ? അതൊന്നുമില്ല. വിശേഷ സംബന്ധമൊന്നും ഇവിടെ ഇല്ല. കൂലിക്ക് വേണ്ടി ധാന്യത്തെ കൊയ്യുന്നു, അത്രയുള്ളൂ. വിശേഷ സംയോഗ സമവായ സംബന്ധമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടിവിടെ സപ്തമി വരുന്നില്ല. പിന്നെ തൃതീയ ഒന്നെങ്ങനെ? ഹേതവും തൃതീയ ഒന്നും. അടുത്ത യസ്യജ ഭാവേന ഭാവലക്ഷണം. യസ്യ ക്രിയയാ ക്രിയാന്തരം ലക്ഷ്യതേ തഥ സപ്തമീ സ്യാത് ഘോഷു ദുഹ്യമാനാസു ഗതഃ. അർഹാണാം കർത്തൃത്വേ അനർഹാണാം അകർത്തൃത്വേ തദ്വൈപരീത്യേ ച സത്സു തരസു അസന്തഃ ആസദേ അസസ്സു തിഷ്ടത്സു സന്തഃ തരന്തി. സസ്സു തിഷ്ടത്സു അസന്തഃ തരന്തി. അസസ്സു തരസു സന്തഃ തിഷ്ടന്തി. ഇതിനാണ് പറയുന്നത്. എന്ത് സപ്തമി എന്ന് പറയും? സതിസപ്തമി. ഒരു ക്രിയ കൊണ്ട് മറ്റൊരു ക്രിയയെ ബോധിപ്പിക്കുന്നിടത്ത്. കഥാഗത സഹ കഥാഗത, അവനെപ്പോ പോയി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഗോഷു ദുഹ്യമാനാസു ഗത, പശുവിനെ കറന്നുകൊണ്ടിരുന്നപ്പോ പോയി. അപ്പൊ പശുവിനെ കറന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആ ക്രിയയിലൂടെ മറ്റൊരു ക്രിയ ഏതാണ്? ഗമനക്രിയ. ഗോഷു ദുഹ്യമാനാസു ദേവദത്ത ഗത എന്ന് പറയുന്നു. പശുക്കളെ കറന്നുകൊണ്ടിരുന്നപ്പോ ദേവദത്തൻ പോയി. ഇവിടെ സാധാരണ സതി ഉപയോഗിക്കാറുണ്ട്, ഉപയോഗിക്കാതെയും പ്രയോഗിക്കാം. സതി ഉപയോഗിക്കുമ്പോൾ അത് വളരെ വ്യക്തമാവും. ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും, രണ്ട് ക്രിയ ഉള്ളതുകൊണ്ട് വ്യക്തമായിട്ട്. ചിലടത്ത് ക്രിയയൊക്കെ അധ്യായിരിക്കേണ്ടി വരും, അങ്ങനെ വരുന്നിടത്ത് സതി ഉപയോഗിച്ചാലേ വ്യക്തമാവും. ഘോഷ ദുഹ്യമാനാസു, ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു പ്രവൃത്തി നടന്നു, ദേവദത്തന്റെ ഗമനം. അങ്ങനെ വരുന്നിടത്താണ് ഇതുപയോഗിക്കുന്നത്. ഇതിനെ സതിസപ്തമി എന്ന് പറയുന്നു. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്.